അഞ്ചാം ദശകം. വ്യക്താവ്യക്തത വിട്ടു പണ്ടു ഗുണസാമ്യത്വേന നിന്നിൽ സ്വയം മായാതെ വികാരമറ്റത ലയിച്ചല്ലോ ലയപ്രാപ്തിയിൽ. ഇല്ലേതും മൃതി മോക്ഷമെന്നും പകൽ രാവെന്നും ഭവാൻ മാത്രമായല്ലോ ചിന്മയ ബാക്കിയായതു പരാനന്ദപ്രകാശത്തോടെ. കാലം കർമ്മഗുണങ്ങൾ ജീവികൾ മഹാമായ പ്രപഞ്ചാദിയും നീ യോഗീശ്വര നിദ്രകൊള്ളുക അവിടെ തന്നെ അടങ്ങി ചിരം പോയില്ല ആദിമമൂലമായൊരവയെന്നോർക്കുന്നിതല്ലായിലിംഗാവിർഭൂതി വരിച്ചതെങ്ങിനെ മഹാകാശത്തിലെ പുഷ്പമായി. ഏവം രണ്ടു പരാർത്ഥകാലഗതിയിൽ സൃഷ്ടിക്ക നീ നോക്കവേ മായയ്ക്ക് ഏറ്റൊരിളക്കമങ്ങു തനിയേ മൂന്നാക്കി ലോകങ്ങളെ. കാലം കർമ്മഫലം സ്വഭാവമിവയും മേന്മേൽ ഭവിച്ചിടവേ ത്രൈഗുണ്യാത്മകശക്തി നൽകിയവളെ താങ്ങി ഭവാൻ മായേ. മായാസന്നിഹിതത്വമാർന്നുമതിലേക്കേ ചാത്തവൻ സാക്ഷി നീ വേദം ചൊൽവിത അനേകബിംബിത മഹാജീവസ്സു നീ തന്നയാം. കാലം തൊട്ടതുണർത്തി നീ പലവിധം സംചോദനം നൽകിയും മായാദേവി ചമച്ച ബുദ്ധിയെ മഹാതത്വത്തമന്നിൽ സ്വയം. ഈ തത്വം ത്രിഗുണസ്വരൂപമിയലുന്നെന്നാകിലും സാത്വികം സാക്ഷാൽ ജ്ഞാനവികൽപ്പഹീനമഹിമാവേകുന്നു ജീവന്നകോ. നിന്നാൽ പ്രേരിതമായി വികൽപ്പമതിയും പോഷിച്ചു സത്വാദിയാൽ നന്നായിത്തീർന്നു തമസ്. അതാണ് ദുരഹങ്കാരം മഹാഭീകരം. സത്വാതിക്രമമാർന്നു മൂന്നു വിധമായി ഞാനെന്നു വൈകാരികം പിന്നെ തൈജസം താമസങ്ങൾ അവയിൽ സൃഷ്ടിച്ചു സത്വാൽബരെ. ജ്ഞാനാധീശ്വര വായു ദിഗ്വരുണരെ സൂര്യ അശ്വിനി ദേവരെ വന്യീന്ദ്രാച്യുതമിത്രരെ വിധു വിധി ശ്രീരുദ്രശാരീരരെ. സത്വാഹങ്കൃതി ബുദ്ധിചിത്തവും അഹങ്കാരം മനോരൂപമായി താൻ അന്ധക്കരണം രചിച്ചു ഭഗവൻ ത്വൽപ്രേരണാമൂലമായി. തേജോഹങ്കൃതി വിജ്ഞതയ്ക്കുമിടമായി കർമ്മേന്ദ്രിയങ്ങൾക്കുമേ ഭൂമൻ താമസഗർവസൃഷ്ടി നഭസാ തന്മാത്രമാകും രവം. ആകാശത്തെ രവത്തിൽ നിന്ന് അനിലനെ സ്പർശേണ രൂപത്തിനാൽ തേജസ്സും രുചിയാൽ ജലം പൃഥിവിയെ ഗന്ധത്തിനാലും ക്രമാൽ ആദ്യങ്ങളൊടുറ്റ ധർമ്മമിയലും ഭൂതങ്ങൾ അഞ്ചും ഭവാൻ നിർമ്മിച്ചു. ഗുണസാമ്യമോട് ഭഗവൻ നീ താമസപ്രൗഢിയാൽ ഈ ഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും അവയ്ക്കെല്ലാം അധിഷ്ഠാനമാം ദേവന്മാരുമിയെന്നുവെങ്കിലും അവർക്കായില സൃഷ്ടിക്കുവാൻ നാനാസൂക്തികൾ കൊണ്ടു വാഴ്ത്തും ഇവരിൽ ചൈതന്യമേകി ഭവാൻ നന്നായി തമ്മിലിണക്കി കാഞ്ചനമയം ലോകം ചമച്ചു വിഭോ. വാണു വത്സരമായിരം ഹഹ ജഗത്തെങ്ങും ജലം മാത്രമായി നീ ഭേദിച്ചു വിരാട് സ്വരൂപം പതിനാലാകും ജഗദ്രൂപനായി സംശോഭിച്ചു കരം ശിരസ് ചരണം നൂറായിരം ചേർന്ന് ആ ജീവാത്മാക്കളശേഷമാർന്നു അവിടുന്ന് എന്നെ തുണയ്ക്കേടമേ.